പതിമൂന്നാം ദശകം. ഹിരണ്യാക്ഷൻ പിന്നെ വരദഭവതന്വേഷണപരൻ ചരിച്ചു കൽപ്പാന്താമ്പുവിൽ അതു കണങ്കാൽ തഴുകവേ ഭവത്ഭക്തൻ സാക്ഷാൽ കപടമൊഴിയാം നാരദൻ അവൻ അഹങ്കാരം കൂട്ടി. വളരെ അബലൻ വിഷ്ണു ഭഗവാൻ മഹാജാലക്കാലൻ കരീത ഹരിപ്പൂതരണിയെ പ്രഭോ കഷ്ടം കഷ്ടം പലതും ഇതുപോൽ ചൊല്ലി മുനിയും ജലന്തന്നിൽ നിന്നും ധരയെ അവിടുന്ന് ഉന്നതിയിലേക്കെടുക്കുമ്പോൾ എത്തി എവിടെയെവിടെ ഗർജനനവൻ. അഹോ കാട്ടിൽ കാടും മൃഗമിതു കസിച്ചിങ്ങനെ പലേ വചസ്സേറെ തൂകി സുരരിപുവരൻ മൂഢതയുടെ സ ദംഷ്ട്രാങ്കേ പേടിച്ച് അമരുമിളയെ യോഗവലമാർന്നുയർത്തി താൻ നിർത്തി ഷഠനുടെതിരിട്ടാൻ ബലി ഭവാൻ. ഗതാവാനായ ദൈത്യൻ വലിയ ഗതയൊന്ന് അങ്ങയുമെടുത്ത് അടർക്രീഡാമധ്യേ ഘടഘടരവം ചിന്തിടുകയാൽ രണം കാണാൻ വന്നു സുരതജീവിയത്തിങ്കലുടനെന്ന് അജൻ ചൊല്ലി കൊല്ലാൻ പകലുകഴിയും മുമ്പ് വിരവിൽ. അഹോ വീണു താഴെ തവ ഗത ഗതായുദ്ധവിരുദൻ ഗത ആഘാതം നിന്നിൽ ദിതിജനവനേൽപ്പിക്കവേ വിഭോ മൃദുസ്മേരം തൂകി ധനിജകുല നിർമൂലനപരം മഹാചക്രം ധ്യാനിച്ചുടനെ വിലസി ചക്രധര നീ യമാരാധിക്കൊപ്പം കുപിതരവനോ ചാട്ടി ഞൊടിയാൽ മഹാശൂലം ചക്രാലതുടനെ മുറിച്ചിട്ടിതു ഭവാൻ. മഹാകൃപ്തൻ മായാവിരുദനവനോ മുഷ്ടിരടവും തുടങ്ങി കണ്ടില്ല തവ മഹിമ മായയ്ക്കും ഉപരി. മഹാചക്രച്ചന്തീപ്പുരിയിലുടനാമായ മുഴുവൻ ദഹിക്കെ കോവിഷ്ഠൻ തെരുതരെ അടിക്കാൻ മുതിരവേ അതിക്രോധാൽ കയ്യിൽ പെരുവിരലുകൊണ്ടങ്ങ് ചെവിതൻ കടയ്ക്കൽ താടിച്ചാ ഷഠനിലുളവാക്കി വിവശത. മഹാകായൻ ദൈത്യൻ തവ കരസരോജപ്രകരണാൽ പതിക്കെ തുപ്പിയിലെ നിണം ഉടനെ വാഴ്ത്തി മുനിഗണം. മഹാനന്ദത്തോടെ തവ മഹിമ യജ്ഞേശ്വരപദം വഹിപ്പു നീ മാത്രം സകലഭുവനത്തിൻപതി ഭവാൻ. തൊലിക്കുള്ളിൽ ഛന്ദസ് അഖിലകുശയും രോമനികരം ഘൃതം നേത്രം ഹോതാവ് അടിയിൽ വദനം ശ്രുക്ക് ഉദരം ഇടാപാത്രം നാക്കേ ഗ്രഹവും അജ നിൻ കാതു ചമസം ഭവദ്വീര്യം സോമം വിലസും ഉപസത്തുക്കൾ ഗളവും. മുനീന്ദ്രന്മാർ വാഴ്ത്തി വളരെയതിനാൽ തുഷ്ടിപരനായ മഹത്താകം മൂർത്തിക്ക് അമലതര കീർത്തിക്ക് അനുസൃതൻ സുഖം ക്രീഡിച്ചെത്തി പരമപദമാം നിൻ്റെ നിലയം മഹാവിഷ്ണു രോഗം കളക സകലം മാമകരേ.